അധ്യായം 108 അൽ കൗസർ മക്കയിൽ അവതരിച്ചത്. കൗസർ എന്നാൽ ധാരാളം എന്നർത്ഥം. അള്ളാഹു നബിക്ക് ധാരാളം നേട്ടങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഒന്നാം സൂക്തത്തിൽ പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം. ബിസ്മിൽ തീർച്ചയായും നിനക്കു നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.